എന്ന് പറയുന്നു. പക്ഷെ തത്വത്തെ അറിയുന്നു. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു? അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ഈശ്വരനെ പല രൂപത്തിൽ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങനെയാണ് രണ്ടു കൂട്ടർ. അങ്ങനെയുള്ള ഈശ്വരനിൽ നിന്നാണ് ജഗത്തുണ്ടായത്, ലോകം, പ്രപഞ്ചം. അതാണ് അങ്ങനെ ഒരു ഈശ്വരനെ അംഗീകരിക്കുമ്പോൾ ആ ഈശ്വരൻ സൃഷ്ടിച്ചാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഇതൊക്കെ ചിന്തിക്കുന്നവനും സൃഷ്ടിക്കപ്പെടുന്നു. ചിന്തിക്കുന്നവനും സൃഷ്ടിക്കപ്പെടുകയാണ്, പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ചിന്തിക്കുന്നു ആ ഈശ്വരനും താൻ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചവും തമ്മിലെന്താ ബന്ധം. കുലാലനും കൊടവും തമ്മിലെന്താ ബന്ധം? എന്ത് ബന്ധമാണ്? രണ്ട് ബന്ധമാണ്. കുലാലൻ എന്ന് പറയുന്ന നിമിത്ത കാരണം, അത്രയേ ഉള്ളൂ. വേറെ കുടവുമായിട്ട് ബന്ധമൊന്നുമില്ല, ഒരു നിമിത്തം മാത്രം. ഇവിടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് വന്നപ്പോഴത്തേക്ക് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ. എന്താണ് ഈ സൃഷ്ടിയും ഈശ്വരനും തമ്മിലുള്ള ബന്ധം? അതിൽ അദ്വൈതികളുടെ കാഴ്ചപ്പാടാണ്. എന്ത്? നീയല്ലോ സൃഷ്ടിയും കർത്താവായതും സൃഷ്ടിജാതവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനം, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിയും. ഇങ്ങനെ ഇതാണ് അദ്വൈതികളുടെ കാഴ്ചപ്പാട്. എന്ന് വെച്ചാൽ അവിടെ പറയുന്നതൊക്കെ എന്താണ്? സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നെങ്കിൽ പറയുന്നതെന്ന്, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഒന്നേന്ന് താൻ ഒരാള് സൃഷ്ടിപ്പെട്ടിരിക്കുകയാണ്. സൃഷ്ടിപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും സൃഷ്ടാവിൽ നിന്ന് അന്യമല്ല. ഇതാണ് അദ്വൈതം. സൃഷ്ടി സൃഷ്ടാവിൽ നിന്നും അന്യമല്ല. അപ്പൊ ഈ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കുന്നവൻ, അവനും അന്യമല്ല. ഒരാള് ചിന്തിക്കുന്നുണ്ടല്ലോ ആരാ ഇതൊക്കെ സൃഷ്ടിച്ചത്, സൃഷ്ടിക്കൊക്കെ കാരണം എന്താണെന്ന് ചിന്തിക്കുന്നവനും സൃഷ്ടാവിൽ നിന്നും അന്യമല്ല. അന്യമല്ല എന്ന് പറയുമ്പോൾ സൃഷ്ടി ആയതുകൊണ്ട് അന്യമെന്ന് പറയാം. അതാണ് ചിലരുടെ അഭിപ്രായം. ഇപ്പോ ഖുറാന്റെയും ബൈബിളിന്റെയും ഒക്കെ സിദ്ധാന്തം എന്താണ്? സൃഷ്ടികർത്താവ് നിന്ന് അന്യമാണ് സൃഷ്ടി. ഒരു തരത്തിലും അതിന് ഒന്നാകാൻ പറ്റത്തില്ല. കർത്താവ് വേറെ, സൃഷ്ടിച്ചത് വേറെ, അതൊന്നും ഒരിക്കലും ആകത്തില്ല. അദ്വൈതത്തിൽ വരുമ്പോഴോ ഇത് ഒന്ന് തന്നെ, ഇതാണ് വ്യത്യാസം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ നിൽക്കും. അവർ ഒരു കാരണവശാലും അംഗീകരിക്കില്ല രണ്ടും ഒന്നാണ്. ഇവിടെ പറയുന്നത്, അദ്വൈതി പറയുന്നത് എന്താണ്? രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ചോദ്യം വരും, സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് സർവജ്ഞനും സർവശക്തനും കരുണാമയനും ഒക്കെയാണ്. അപ്പോൾ സൃഷ്ടിയും അതുപോലെയാണെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, അവനും സൃഷ്ടികർത്താവിനെ പോലെ സർവജ്ഞനും സർവശക്തനും ഒക്കെയാണോ? സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നവൻ അവനും സൃഷ്ടികർത്താവിനെ പോലെ സർവജ്ഞനാണോ? സർവജ്ഞനാണെന്ന് അവൻ സൃഷ്ടി ഭാഗമായിരിക്കുന്നവനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് പറയാൻ പറ്റ? സർവജ്ഞനല്ല, അവന്റെ അനുഭവം ഉണ്ടല്ലോ. അവന് ബോധവും ഭാവിയും ഒന്നും അറിയാൻ പറ്റില്ല. സൃഷ്ടികർത്താവിന് ബോധവും ഭാവിയും ഒക്കെ അറിയാവുന്നതുകൊണ്ട് നീ എന്തോ ബോധവും ഭാവിയും വർത്തമാനവും എല്ലാം സൃഷ്ടികർത്താവ് തന്നെ. സൃഷ്ടികർത്താവിനെ സംബന്ധിച്ച് സർവജ്ഞനായതുകൊണ്ട് എല്ലാം ശരിയാവും. പക്ഷെ സൃഷ്ടിപ്പെട്ടിരിക്കുന്ന അവൻ ഭൂതവും ഭാവിയൊന്നും അറിയാൻ പറ്റത്തില്ല. സൃഷ്ടിയാണ്. എന്നാലും പറയുന്ന എന്താണ്? സൃഷ്ടികർത്താവും സൃഷ്ടിയായ നീയും ഒന്ന് തന്നെ. അത് പിന്നെ എങ്ങനെ പറയും? സൃഷ്ടികർത്താവ് സർവജ്ഞനാണ്, അല്പജ്ഞനാണ്. ഒരുപാട് വ്യത്യാസം. സൃഷ്ടികർത്താവ് സർവശക്തനാണ്, ഇവൻ അശക്തനാണ്. പിന്നെ സൃഷ്ടികർത്താവും സൃഷ്ടിയിൽപ്പെട്ട ഇവനും ചിന്തിക്കുന്നവനും ഒന്നെന്ന് എങ്ങനെ പറയും? അതെ, സൃഷ്ടികർത്താവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്ന ജീവൻ, അവന് ഈ വിശേഷണമൊന്നും യോജിക്കില്ല. സർവജ്ഞൻ സർവശക്തൻ എന്ന് പറഞ്ഞൊന്നും അവന് ചേരുന്നില്ല. ചേരും. പിന്നെ സൃഷ്ടികർത്താവും ഈ ജീവനും എങ്ങനെ ഒന്നാവുന്നു? രണ്ടിനും ഒരു തത്വം ഉണ്ടത് അവിടെ. ആ തത്വത്തിലേ ഒന്നാവുന്നു. ആ തത്വത്തിലാണ് സൃഷ്ടികർത്താവും സൃഷ്ടിയുമുണ്ടായിരിക്കുന്നു. സൃഷ്ടിയും സൃഷ്ടാവായതും എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് ഒന്നാവുമെന്നുള്ള പ്രശ്നമാണ്. അല്ലാതെ സൃഷ്ടികർത്താവും താനും ഒന്നെന്ന് പറഞ്ഞാൽ തനിക്ക് സൃഷ്ടിക്കാൻ കഴിയണം, അത് കഴിയും. തനിക്ക് സൃഷ്ടിക്കാനും സംഹരിക്കാനും ഒന്നും കഴിയത്തില്ല ഈ ലോകത്ത്. പക്ഷെ ഒന്നെന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവിനും തന്നിലും ഒരു തത്വമാണിരിക്കുന്നത്. ആ തത്വം തന്നെയാണ് മറ്റെല്ലാ സൃഷ്ടിയിലും ഇരിക്കുന്നത് എന്നാണ്. എല്ലാ സൃഷ്ടിയിലും. അപ്പൊ ആ തത്വദൃഷ്ടിയിൽ മാത്രമാണ് ഈ ഒന്നെന്ന് പറയുന്നത്. അല്ലാതെ വേർതിരിച്ചു കഴിഞ്ഞാൽ രണ്ട് രണ്ട് തന്നെയാണ്. ഇങ്ങനെ വേർതിരിക്കുകയാണെങ്കിൽ ഇത് ഈശ്വരൻ, ഇത് ജീവൻ. ഇങ്ങനെ വേർതിരിച്ചാൽ ഈശ്വരൻ സർവജ്ഞനാണ്, ജീവൻ അല്പജ്ഞനാണ്, രണ്ടും പേരെ തന്നെ ഇരിക്കും. പിന്നെ ഒന്നെന്ന് പറയുന്നത് രണ്ടിനും ഇരിക്കുന്ന തത്വം ഒന്നാണ് എന്നുള്ളതാണ്. മാലയിലും വളയിലും ഇരിക്കുന്ന തത്വം സ്വർണം തന്നെ. എന്നാൽ മാലയും വളയും വേറെയാണ്. അപ്പൊ ഈശ്വരനിരിക്കുന്ന തത്വം തന്നെയാണ് ജീവനെ ഇരിക്കുന്നത്. ആ ജീവനാണ് സൃഷ്ടിയെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നത്. ഈ സൃഷ്ടി ആര് സൃഷ്ടിച്ചു, എങ്ങനെ വന്നു എന്നല്ല. അതിന് ഉത്തരം പറയാൻ വേണ്ടിയാണ് ആദ്യം പറഞ്ഞത്. ആദ്യം നീ ആരാണെന്ന് അറിയണം. തൊമ്പി ബ്രഹ്മ, നീ ബ്രഹ്മമാണ്. എങ്ങനെ ബ്രഹ്മമായി? കാരണം എല്ലാത്തിലും ഇരിക്കുന്ന പൊതുവായ തത്വം എന്നുള്ള ആളൊക്കെയാണ്. ഒരു പൊതു തത്വം അതായിട്ടാണ് ബ്രഹ്മമാണ്. അപ്പോ തത്വത്തിലൊന്നാണെങ്കിൽ നീ എല്ലാ സൃഷ്ടിയും സൃഷ്ടാവായി. സൃഷ്ടിജാലവും മൂന്നും, സൃഷ്ടി ജാലം സൃഷ്ടിക്കുക എന്നുള്ള കാര്യം, സൃഷ്ടാവും, ഇതെല്ലാം തത്വത്തിലൊന്നാവും. തത്വത്തിലൊന്നുള്ളതിന് വളരെ പ്രാധാന്യമാണ്. തത്വത്തിലാണൊന്നാവും. അതാണ് ആദ്യം പറഞ്ഞത് ത്വം ഹി ബ്രഹ്മ. ഈശ്വരനും ബ്രഹ്മമാണ്, നീയും ബ്രഹ്മമാണ്, രണ്ടും ഒരു തത്വമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞ തത്വം എന്നേ അർത്ഥമാണ്. അപ്പോ ഈശ്വരനിൽ നിന്ന് സൃഷ്ടി ഉണ്ടായെന്ന് പറഞ്ഞാലും നിന്നിൽ നിന്ന് സൃഷ്ടി ഉണ്ടായെന്ന് പറഞ്ഞാലും അവിടെ തത്വത്തിലൊന്ന് തന്നെ. തത്വം അല്ലെങ്കിലോ നിന്നിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകത്തില്ല, ഈശ്വരനെ ഉണ്ടാവും. അപ്പൊ തത്വഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യതഹന്നം ജാത. നീയും ആ ബ്രഹ്മമാണ്. അപ്പൊ അന്യ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ പറയാൻ കാരണം സൃഷ്ടികർത്താവ് ഈശ്വരനാണെങ്കിലും ജീവനും ഈശ്വരനും ഒരേ തത്വമായതുകൊണ്ടാണ്. ഈശ്വരൻ നിന്നുണ്ടായി എന്ന് പറയുന്നു, നിന്നിൽ നിന്നുണ്ടായി എന്ന് പറയുന്നു, രണ്ടും വ്യത്യാസം ഒന്നും തന്നെ എന്ന് പറയുന്നു. അപ്പോ ചോദിക്കും ബ്രഹ്മം എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ സ്വരൂപം, രണ്ടും ഒന്നാണെന്ന് പറഞ്ഞത് അതെന്താണത്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദജ്ഞാനമല്ലേ ഉള്ളു, എന്താണ് അതിന്റെ അർത്ഥം ആ രണ്ടും ഒന്നായിരിക്കുന്നത്? അതിന് അദ്വൈതം എന്ന് പറയും. എന്താണ് തത്വം എന്നങ്ങനെ പറയും? ഈശ്വരനായാലും നീയായാലും ആ തത്വത്തിൽ അന്തർഗുണമാണ്, നിരാകാരമാണ്, നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, ബുദ്ധമാണ്, ഇങ്ങനെ ഇങ്ങനെ പറയും. അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണോ? നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? പിന്നെ അതെന്ന് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ പറഞ്ഞു, ശുദ്ധമാണ്, നിത്യമാണ്, മുക്തമാണ്. അങ്ങനെ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത് പറഞ്ഞല്ലോ, തത്വത്തിലൊന്നാണ്. ശുദ്ധം മുക്തം എന്നൊക്കെ പറയുന്ന എന്തിനു വേണ്ടി? എന്ന് പറഞ്ഞാൽ പ്രപഞ്ചധർമ്മങ്ങളെ നിഷേധിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിയാണ്, പ്രപഞ്ചവും സൃഷ്ടിയാണ്, ഈ എല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിച്ചാണ്. അപ്പോ ബ്രഹ്മം നിത്യം ശുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? പ്രപഞ്ചധർമ്മങ്ങളെ നിഷേധിച്ചിട്ട് ബോധിക്കും നിത്യശുദ്ധ ബുദ്ധി. ആ നിഷേധിക്കുന്ന നിത്യമായിരിക്കുന്ന, ശുദ്ധമായിരിക്കുന്ന, മുക്തമായിരിക്കുന്ന ആ സ്വരൂപമാണ് ഇവിടെ പറയുന്ന ഒന്നാണ് ത്വം ഹി ബ്രഹ്മ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അങ്ങനെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായണമെങ്കിൽ താൻ ആഗ്രഹിച്ചാൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. താൻ ബ്രഹ്മമാണല്ലോ, താൻ ആഗ്രഹിച്ചാൽ ഇതൊക്കെ ഉണ്ടാവണം, ഉണ്ടാവുന്നുണ്ടാവും. എന്തുകൊണ്ട്? അപ്പൊ പിന്നെ എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? തത്വത്തിലൊന്നേ ഉള്ളൂ. എന്താണ് വ്യത്യാസം? എന്താണ് ആണ് പറഞ്ഞത്? നീ എല്ലോ മായയും. അപ്പോ ആ മായാവിയായിരിക്കുന്ന നീ എന്നുള്ളൊരു വ്യത്യാസമുണ്ട് തത്വത്തിലൊന്നാണെങ്കിലും. ഒരാള് മായാവിയായിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ സൃഷ്ടി നടക്കുന്നത്. ജീവൻ അങ്ങനെ മായാവിയായിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവന് സൃഷ്ടി നടത്താൻ സാധിക്കില്ല. ഇപ്പൊ തത്വത്തിലൊന്നാണെങ്കിലും വീണ്ടും സൃഷ്ടിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? മായാവിയായ ഈശ്വരനെയും കേവലം അജ്ഞനായ ജീവനെയും അംഗീകരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അംഗീകരിക്കുക എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെന്നാണ്. അത് ജീവൻ എങ്ങനെയുള്ള ആളായിരിക്കും? ഇപ്പൊ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്? എന്താണ് ഇപ്പൊ പറഞ്ഞത്? ജീവൻ അജ്ഞനായിരിക്കുന്നു, ഈശ്വരൻ മായാവിയായിരിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസം കൂടെ പറയും. തത്വത്തിലൊന്നാണെങ്കിലും സൃഷ്ടികർത്താവായിരിക്കുന്ന ഈശ്വരന് മായ ശക്തിയോടുകൂടിയ ജീവനാണെങ്കിലും കേവലം അജ്ഞനായിരിക്കുന്നു, ബോധമില്ലാത്തവനായിരിക്കും. അപ്പോ തംഹി ബ്രഹ്മ, നീയാണ് സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാലും നീ എപ്പോഴാണോ മായാവിയായിരിക്കുന്ന അപ്പോഴേ സൃഷ്ടി, നീ എപ്പോഴാണോ അജ്ഞനായിരിക്കുന്ന അപ്പോൾ നിനക്ക് സൃഷ്ടിക്ക് സാധിക്കും. ഒന്ന് തന്നെ. ഇതിനെന്ത് വ്യത്യാസം എന്ന് പറയും? എന്ത് വ്യത്യാസം എന്ന് പറയും? ഉപാധി വ്യത്യാസം. ഉപാധി മായ എന്ന് പറയുന്ന ഒരു അമേയമായ ശക്തി, ആ ശക്തിയോട് കൂടിയിരിക്കുമ്പോൾ തത്വത്തിലൊന്നാണെങ്കിലും ആ തത്വത്തിനെ ഈശ്വരൻ എന്ന് പറയും. അപ്പോ എന്ന് പറയുന്നു, നീയാണ് ബ്രഹ്മം, നിന്നിൽ നിന്നാണ് സൃഷ്ടിയെങ്കിലും നീ തന്നെ എപ്പോഴാണോ മായ ഉപാധിയോട് കൂടിയിരിക്കുന്നത്, എന്നുവെച്ചാൽ ആ തത്വം തന്നെ അപ്പൊ ഈശ്വരനായി സൃഷ്ടിക്കും. നീ തന്നെയാണോ ഇപ്പോൾ അജ്ഞാനമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നത്? നീ ആ സമയത്ത് നീ അജ്ഞനായി സംസാരത്തിൽ ചരിക്കുന്നു, വ്യവഹരിക്കുന്നു. ഇതാണ് പ്രത്യേകം. അതുകൊണ്ടാണ് ഈശ്വരൻ നിന്ന് സൃഷ്ടി എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഈശ്വരനും സൃഷ്ടിയും സൃഷ്ടികർത്താവ് ഈശ്വരൻ തന്നെ, സൃഷ്ടിയും ജീവനും തമ്മിലുള്ള ബന്ധം അവിടെ വ്യക്തമാകും. എന്താ ബന്ധം? മുൻ തമ്മിലുള്ള എന്താ ബന്ധം? നിരുപാധികമായി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെ, സ്വാഭാവികമായി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ബന്ധം? ഉപാധികൾ കൊണ്ടുള്ള ബന്ധം. ഈശ്വരന്റെ ഉപാധി വേറെ, ജീവന്റെ ഉപാധി വേറെ, ജഗത്ത് നാമരൂപാത്മകമായിരിക്കും. അത് ഈശ്വരൻ തന്നെ, ജഗത്ത് എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ. ജഗത്ത് ഈശ്വരൻ നിന്നും വേറിട്ടൊന്നല്ല, ജഗത്ത് ഈശ്വരൻ തന്നെ. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? ജഗത്ത് എന്ത് രൂപത്തിലിരിക്കുന്നു? നാമരൂപ ഉപാധികൾ. ഈശ്വരൻ എന്ന് പറയുമ്പോഴോ ജഗത്ത് അങ്ങനെ, ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആ തത്വം അങ്ങനെ ഇരിക്കുന്നു, മായ ഉപാധിയോടുകൂടിയിരിക്കുന്നു. ജീവൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇരിക്കുന്നു, അജ്ഞാനോപാധികളോട്. ചുരുക്കത്തിൽ മൂന്നും തത്വത്തിൽ ഒന്ന് തന്നെ. അപ്പൊ ഉപാധി കൊണ്ട് ഭേദവും തത്വത്തിൽ അഭേദവും, അല്ലെങ്കിൽ ഒന്നും. അതുകൊണ്ടാണ് പറയുന്നത് നീ തന്നെയാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് നിന്നിൽ നിന്ന് അന്യമായിട്ട് സൃഷ്ടി നിലനിൽക്കുന്നില്ല. അപ്പോ കുലാലൻ കുടത്തെ ഉണ്ടാക്കി അല്ലേ, പക്ഷെ കുടം കുലാലൻ നിന്ന് അന്യമാണ്. ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു, പക്ഷെ ഈശ്വരൻ ജഗത്തിൽ നിന്ന് അന്യമല്ല. എന്തുകൊണ്ട്? കുലാലൻ കുടത്തെ സൃഷ്ടിച്ചു, പക്ഷെ കുടത്തിൽ നിന്ന് കുലാലൻ അന്യനാണ്. ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു, പക്ഷേ എന്തുകൊണ്ട് ഈശ്വരൻ കേവല നിമിത്തമുണ്ട്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയിലേക്ക് സജ്ജം നൽകുമായിരുന്നു. അപ്പൊ എല്ലാമായിരിക്കുന്ന ഈശ്വരനാണെന്നാണ് വ്യത്യാസം. കുലാലൻ എല്ലാമായി തീർന്നു കഴിഞ്ഞാൽ കൊടാകത്തില്ല, അത് കുലാലിന് കഴിയില്ല. ഈശ്വരൻ അങ്ങനെയല്ല. ഈശ്വരൻ ഈ നാനാവിധ പ്രപഞ്ചമായി മാറും. സൂര്യന് ചന്ദ്രന് എല്ലാം ഉൾപ്പെട്ട പ്രപഞ്ചമായി ഈശ്വരന് മാറാൻ കഴിയും, എല്ലാമായി മാറാൻ കഴിയും. എന്തുകൊണ്ട്? സർവജ്ഞനും സർവശക്തനുമായതുകൊണ്ട്. അജ്ഞനായ ജീവനായും ഈശ്വരന് മാറാൻ കഴിയും. അതാണ് രണ്ട് സൃഷ്ടിയും നമ്മുടെ വ്യത്യാസം. ഉദാഹരണം പറയുന്നെങ്കിൽ രണ്ടും ഒരുപോലെയല്ല. ഇവിടെ അജ്ഞനായും ജ്ഞാനിയായും ഇരിക്കുന്ന ആര്? ആ തത്വം തന്നെ. അപ്പൊ ആ തത്വ ദൃഷ്ടിയിലാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അവിടെ ബന്ധവും മോക്ഷവും എന്നുള്ള രണ്ട് വിഷയങ്ങളും വരും. ഈശ്വരൻ കേവന സൃഷ്ടികർത്താവ്, സൃഷ്ടി അങ്ങനെ മാത്രമല്ല, അവിടെ തന്നെ ബന്ധമോക്ഷ വ്യവഹാരം വരും. എന്തുകൊണ്ട്? ജീവൻ അജ്ഞനായിരിക്കുമ്പോൾ അജ്ഞനായ ജീവന് ബന്ധവും വരും, മോക്ഷവും വരും. ഈ മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പം അങ്ങനെ വന്നതാണ്. പഴയകാലത്ത് മനുഷ്യനിങ്ങനെ ഗോത്രമായിട്ട് ജീവിച്ചിരുന്നു. പഴയ പുരാണങ്ങളൊക്കെ എടുത്തു പോയി കഴിഞ്ഞു, ശ്രീരാമന്റെ പടം നോക്കി കഴിഞ്ഞാൽ ശ്രീരാമൻ എങ്ങനെ ഇരിക്കുന്നത്? ശ്രീരാമന്റെ കയ്യിൽ എന്തുണ്ട്? വില്ല്. ഈ വില്ലും പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണ്? ഇങ്ങനെ ആദിവാസികളാണ്. ഇല്ലേ, ആദിവാസികളുടെ വില്ല്. ഇപ്പൊ വില്ല് പിടിച്ചിരിക്കുന്ന ആളെ കാണണമെങ്കിൽ എവിടെ പോകണം? കാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തമാൻ നിക്കോബാറിലൊക്കെ ഉള്ളു. ഇങ്ങനെ ഒരു വില്ലും പിടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അന്ന് അവരുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തവരെന്ത്? വില്ല്. എന്തിനാ ഈ വില്ലപ്പോഴും കൈവയ്ക്കുന്നത്? വേട്ടയാടി ജീവിക്കാനും ശത്രുക്കളെ നേരിടാനും ഒക്കെയാണ് ഇവർ ഈ സാധനം കൈവച്ചുകൊണ്ടിരുന്നത്, ആദിവാസികളുടെ. ഇന്നത്തെ നമ്മളെ ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ അവരപരിഷ്കൃതരെ. അവർക്ക് മുമ്പുള്ളവരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അവരെന്ന് ഒരു പുതിയ സാധനം കണ്ടുപിടിച്ച് വില്ല്, പരിഷ്കൃതരായി. അപ്പൊ അങ്ങനെ ആ ഒരു കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് ജീവിച്ചത്? ആ കാലത്ത് മനുഷ്യര് ഇവർക്ക് എങ്ങനെയാണ് ജീവിച്ചത്? എപ്പോഴും പോരടിച്ച് മല്ലടിച്ചാണ് ജീവിച്ചത്. പ്രകൃതിയോട് മല്ലടിക്കണം, ചുറ്റുപാടുമുള്ള വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടണം, പിന്നെ മനുഷ്യരോട് ഏറ്റുമുട്ടണം. മനുഷ്യനെ പിടിച്ചതിനൊന്നും മനുഷ്യരുണ്ട് അല്ലേ? അങ്ങനെ ഏറ്റുമുട്ടി ഏറ്റുമുട്ടി അതിജീവിച്ച ഒന്നവരാണ് മനുഷ്യർ, മനുഷ്യകുലം. എത്രയോ ജീവജാലങ്ങൾ ഇവിടെ വംശമറ്റ് പോയിട്ടുണ്ട്, ഇല്ലാതെ പോയി ഒരുപാട് ജീവജാലങ്ങൾ പോയി. തൃണാമത്തിൽ തന്നെ പലതും അപ്രത്യക്ഷമായി, പിന്നെ ഇങ്ങനെ ഏറ്റുമുട്ടി ഏറ്റുമുട്ടി നാമാവശേഷമായി. മനുഷ്യരും അങ്ങനെ പല സമയത്തും ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരികയും പിന്നെ എന്ത് ചെയ്തു? ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി പോവുകയും വീണ്ടും വികസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയും മനുഷ്യ സമൂഹം. മനുഷ്യ സമൂഹം ഭാഗ്യം കൊണ്ട് അതിജീവിച്ചാണ്. മനുഷ്യ സമൂഹം ഇതുപോലെ പലപ്പോഴും നാശത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. കാരണം അവർ മല്ലടിച്ചല്ലേ ജീവിക്കുന്നത്, അതിജീവിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോ ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ, ഇന്നിപ്പോ ഒരു പകർച്ചവ്യാധി വന്നപ്പോ എന്തൊക്കെ ചെയ്യുന്നു? ഉടൻ തന്നെ അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു, ഉടൻ തന്നെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു, അതിജീവിക്കാൻ ശ്രമിക്കുന്നു, എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുന്നു, ലോകം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. പണ്ടിങ്ങനെ ഒരു ലോകമുണ്ടാകും, മനുഷ്യരിങ്ങനെ നായാടിയൊക്കെ നടക്കുമ്പോൾ ഇതുപോലെയുള്ള അവരാകെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? ഈ വില്ലാണ്. അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരു കൂട്ടത്തോടെ ചത്തൊടുങ്ങിപ്പോകും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചത്തൊടുങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചുപേരൊക്കെ, കുറെ പേർക്ക് രോഗം വന്നു, വസൂരി പോലെയുള്ള അസുഖങ്ങളൊക്കെ ഒന്നും മരിക്കുന്ന കാണുമ്പോൾ ആൾക്കാരെങ്കിൽ അവരെയൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകും രക്ഷപ്പെടാൻ. ഇന്നത്തെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പോകുന്ന വഴിക്ക് വീണ്ടും ആർക്കെങ്കിലും അസുഖം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? പേടിച്ചിട്ട് അവരെയും ഉപേക്ഷിച്ച് പോയി പോയി പോയി ചിലപ്പോൾ കുറച്ചുപേർ രക്ഷപ്പെടും. അത് ജീവി കാരണം ഓടിപ്പോയ ഇടം ഉണ്ടായിരുന്നു, മനുഷ്യൻ തിങ്ങിപ്പോയി. എങ്ങോട്ട് ഓടാൻ? പുറത്തിറങ്ങി അവിടെയും ആൾക്കാരാണ്. പക്ഷെ മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിനെയൊക്കെ നേരിടുന്നു. അതാണ് ശാസ്ത്രത്തിന്റെ ഒരു നേട്ടമാണ്. പണ്ടിതൊന്നുമില്ല, മരിക്കുകയല്ല വേറെ വഴിയില്ല. അങ്ങനെ മനുഷ്യൻ നാമാവശേഷമായ ഒരവസ്ഥ വരെ എത്തിയിട്ട് വീണ്ടും വരികയും വീണ്ടും ചുരുങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ആര് പറയുന്നത്? ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നരവംശാസ്ത്രത്തിൽ പറയുന്നു. ഹ്യൂമനോളജി, മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നു അങ്ങനെ മനുഷ്യൻ ഒരുപാട് അതിജീവിച്ച് അതിജീവിച്ചാണ് ഇപ്പോൾ ഇത്രയും വലിയ സൗകര്യത്തിലൊക്കെ എത്തിയത്. പണ്ട് നമ്മളെല്ലാവരും ശ്രീരാമന്മാരായിരുന്നു, വില്ലുമൊക്കെ പിടിച്ചുകൊണ്ട് നടന്നാണ് നമ്മുടെ അപ്പുപ്പന്മാർ. ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പുലിയും കടുവയൊക്കെ വരും, പുലിയെടുത്തും കടുവയെടുത്തും വില്ലും കൊണ്ടിരുന്ന വല്ല രക്ഷയുണ്ട്. പിന്നെ അതിന് നല്ല മിടുക്കന്മാരുണ്ട്, അവരൊക്കെ വലിയ ഹീറോ ആയി. ഒരുപാട് പുലിയൊക്കെ കൊന്നവൻ അവനവിടെ വലിയ ക്രമേണ അവരൊക്കെ ആരായി? ദൈവമായി. ആൾക്കാരിങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി ഒരുപാട് പുലിയെ കൊന്നവനാണ്. നമ്മൾ സാധാരണ പോലെയല്ല, ഒരു പുലിയെ കൊന്ന അതൊരു പുലിയാണെന്നൊക്കെ പറയുമ്പോൾ അവർ പിൽക്കാലത്ത് എന്താവും? അവരൊക്കെ ദൈവമാവും. ഇത് തന്നെ പറഞ്ഞിട്ടില്ലേ, പണ്ടവരൊക്കെ നേതാക്കന്മാരായിരുന്നു പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അതിജീവിച്ച് വന്നാണ്. അപ്പൊ അന്നത്തെ പ്രത്യേകത എന്താണ്? കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മനുഷ്യന് ഇന്നത്തെ അപേക്ഷിച്ച് ഇന്ന് നല്ല സുഖസൗകര്യമില്ലേ. ഇപ്പൊ ചൂടുണ്ടെങ്കിൽ നമ്മളിതാ ഫാൻ വെച്ച്, എത്ര വലിയ മഴ വന്നു കഴിഞ്ഞാലും കാറ്റ് വന്നാലും ഇതിനകത്ത് നമ്മൾ സുരക്ഷിതമാണ്. അന്ന് ഈ സൗകര്യങ്ങളൊന്നുമില്ല, മനുഷ്യൻ പ്രകൃതിയോട് ഏറ്റുമുട്ടുകയാണ്. എന്ന് വെച്ചാൽ നിരന്തരം ദുഃഖം, ദുഃഖമല്ലാതെ ഇന്ന് ആൾക്കാരൊക്കെ പറയും പണ്ട് ആൾക്കാർക്ക് വലിയ സുഖമായിരുന്നു, ബോധമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. പണ്ട് മനുഷ്യൻ നിരന്തരം ഈ പക്ഷി മൃഗാദികളെ കണ്ടിട്ടുണ്ട്, അവരെപ്പോഴും ഭയന്നാ ജീവിക്കുന്നു. പക്ഷികളെ നോക്കിയാൽ ഇതുപോലെ ഭയന്നായിരുന്നു ഒരു കാലത്ത് മനുഷ്യൻ. കാരണം അവൻ എപ്പോഴും ഇരപിടിക്കാൻ നോക്കുകയാണ്, അവൻ ഏത് സമയവും എന്താവും? ഇരയാകും. കാട്ടില കഴിയുന്നു ഇവൻ ഇങ്ങനെ വേറൊരാളെ ഉന്നം വയ്ക്കുമ്പോൾ ഇവനെ ഉന്നം വെച്ച് പത്ത് പേരവന്റെ ചുറ്റും കാണും. ഈ ഭയത്തിൽ ജീവിച്ച് ജീവിച്ച് അങ്ങനെ വയ്ക്കുമ്പോഴാണ് ഒരു രക്ഷയില്ല, ഒരു ദിവസവും സ്വസ്ഥതയില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇരുട്ടുന്നതുപോലെ ഇവൻ പേടിച്ചോടുകയാണ്. പല മരപ്പൊത്തിക്കേറിയിരിക്കും, ഗുഹയ്ക്കേറിയിരിക്കും, എല്ലാം ശത്രുവാണ്, പ്രകൃതി ശത്രുവാണ്. അപ്പോഴാണ് അവനൊരു ചിന്ത മനസ്സിൽ വന്ന്, എന്താണ് എല്ലാ ദുഃഖത്തെയും ഒരു മോചനം വേണം. അങ്ങനെയാണ് അവൻ എന്ത് ചിന്ത വന്നത്? മോക്ഷം, മോക്ഷം, ആത്യന്തികമായ ദുഃഖം എന്ന് പറയുന്നത്. ഇങ്ങനെ എന്ന് കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ, മനസ്സിലായോ? അങ്ങനെയാണ് മോക്ഷചിന്ത മനുഷ്യന്റെ മനസ്സിൽ. അല്ല ഇന്നിപ്പോ ഇങ്ങനെ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചു, ഇന്ന് നല്ല സുഖമായിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സൗകര്യത്തിലൊക്കെ ജീവിക്കുന്ന ആർക്കെങ്കിലും മോക്ഷചിന്ത വരും? എന്താ വരാത്തത്? പക്ഷെ പ്രശ്നങ്ങളുള്ളവരാണ് മോക്ഷത്തെ കുറിച്ചൊക്കെ ചിന്തിച്ച് സൗകര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ മോക്ഷം എന്തിനാ, സുഖമായിട്ട് ജീവിച്ചാ പോരെ. മോട്ടം ഇല്ലെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ കാര്യമായിട്ട് കൊണ്ട് കിടക്കരുത്. സൗകര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ മനുഷ്യ അതിനെ കുറിച്ച് ചുറ്റുപാടും കാണുന്ന അങ്ങനെയല്ലേ. അങ്ങനെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ എപ്പോഴും മുമ്പ് നയിക്കുന്നത്. ഏത് സമയം അവന്റെ മുമ്പ് നയിക്കുന്ന എന്താണ്? മരണമല്ലേ. ഏത് സമയം സംഭവിക്കാം, അതും അവനൊരു ദുഃഖമാണ്. മരിച്ചിട്ട് പിന്നെ ആരും ദുഃഖിക്കില്ലല്ലോ. അതിനൊക്കെ അവൻ എപ്പോഴും കാണുന്നു, എല്ലാം ദുഃഖമാണ് അവൻ. വിചാരിക്കുന്നു ഇത് ശരിയാവത്തില്ല, ഓരോന്നോരോന്നായിട്ട് മാറ്റിയാൽ ശരിയാവില്ല എന്ന് നമ്മുടെ അപ്പുപ്പന്മാർ ചിന്തിച്ചപ്പോഴാണ് അവരെന്ന് പറഞ്ഞ എല്ലാം ഒറ്റയടിക്കുന്നതിനെല്ലാം പറഞ്ഞു. പരമാനന്ദം എന്ന സങ്കല്പം വരുന്ന അങ്ങനെയാണ്. ഈശ്വര സങ്കല്പം പോലെ മനുഷ്യന്റെ മനസ്സിൽ കടന്നു വന്നാണ് എന്ത് മോക്ഷചിന്ത എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ ഈ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് അതിജീവിച്ച് അവന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി മാറി മാറി മാറി വരുന്നതനുസരിച്ച് ചിന്താഗതി മാറുന്നു. അതുകൊണ്ടാണ് ഇന്ന് മോക്ഷചിന്തയുള്ള എത്ര പേരുണ്ട്? കൊല്ലം ജില്ലയിൽ അന്വേഷിക്കണമെങ്കിൽ ബ്രഹ്മവിദ്യാലയത്തിൽ വരണം, മൂന്നോ നാലോ പേരെ കാണും. അന്ന് വർക്കല ഇറങ്ങി എത്ര പേരെ കിട്ടും? മോക്ഷം വേണോ നിങ്ങൾ അറിഞ്ഞ് പുറത്തിറങ്ങി ചോദിച്ചു വർക്കല എത്ര പേരെ കിട്ടും? ഉണ്ട്, ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത് വേറൊന്നും വേറൊരു രീതിയാണ്. മതത്തിന്റെ മോക്ഷം അത് മറ്റൊരു മോക്ഷയില്ലയാണ്. ഞാൻ പറയുന്ന അതല്ല, ഇവിടെ ഉണ്ടായ മോക്ഷയില്ലയെ കുറിച്ച്. അത് മനുഷ്യന്റെ സാഹചര്യങ്ങൾ മാറുന്നതുകൊണ്ടാണ് ചിന്താഗതിക്ക് മാറ്റം വരുന്നത്. ഓക്കെ.